ബ്രഹ്മസൂത്രം സൂത്രം 19 ഈ അധികരണത്തിലെ സൂത്രങ്ങൾ സിദ്ധാന്തമനുസരിച്ച് പറയുകയാണ്. ഇന്നിപ്പോ പ്രധാനമായിട്ടും വ്യാഖ്യാനിച്ചത് പൂർവപക്ഷം അനുസരിച്ചിട്ടാണ്. അതിനിടയ്ക്ക് തന്നെ സിദ്ധാന്തം എന്താണെന്നും പറഞ്ഞു. അനന്തമയ അഭ്യാസ വികാരശബ്ദ നേരിച്ച് പ്രാചുര്യം, ഈ രണ്ടും സിദ്ധാന്തമനുസരിച്ച് വ്യാഖ്യാനിച്ചു. അവിടെ പറഞ്ഞ ആനന്ദമയ ആത്മേത്യത്ര ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠായതി സ്വപ്രധാനമേവ ബ്രഹ്മപുദിശതി അഭ്യാസ ആനന്ദമയ അഭ്യാസ. ഇവിടെ ആനന്ദമയന്റെ അവയവമായിട്ടല്ല ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്, അവിടെയും സ്വപ്രധാനമായി സ്വയം പ്രധാനമായിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ആനന്ദമയത്തെ കോശമായിട്ടെടുക്കാം. ഇനി ഉപാസനയ്ക്ക് വേണ്ടി ആനന്ദമയൻ ഈശ്വരനായിട്ടെടുക്കാം. ആനന്ദമയ ശബ്ദം ലക്ഷണയിലൂടെ ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്, അങ്ങനെ എടുക്കാം. എന്നോട് പറഞ്ഞത് പൂർവപക്ഷേ സഗുണ ഉപാസ്തി, ആനന്ദമയൻ എന്ന് പറയുന്നത് ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഉപാസകൻ ആനന്ദത്തെ കൊടുക്കാൻ കഴിവുള്ളത്, ഉപാസകൻ ആനന്ദത്തെ പ്രാപിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. അപ്പൊ സഗുണ ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ അർത്ഥം പറയാം. സിദ്ധാന്തേ നിർഗുണ പ്രമിതി, സിദ്ധാന്തത്തിൽ അവിടെ ഉപാസനയൊന്നുമില്ല. അവിടെ എന്താണോ തത്വബോധം, തത്വബോധം എന്നുള്ള അതാണ് ഇവിടെ ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത്. ആനന്ദമയൻ എന്ന് കേട്ടാൽ പോരാ, മുമ്പോട്ട് പോയി ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, അവിടെ എത്തി അവിടെ പറയുന്ന ബ്രഹ്മശബ്ദം കൊണ്ട് അതിൽ നിന്നും ഇതുവരെ പറഞ്ഞതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. പഞ്ചകോശങ്ങളെ കുറിച്ച് പറഞ്ഞതും പിന്നെ ഇനി പറയാൻ പോകുന്ന അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. പല പല ഭാഗങ്ങളിലും ആനന്ദം അത് ആവർത്തിക്കുന്നുണ്ട്, ബ്രഹ്മശബ്ദം ആവർത്തിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് ആനന്ദമയനിലൂടെയും നേരിട്ടല്ല ലക്ഷണയിലൂടെ, എന്നുവെച്ചാൽ അതിന്റെ പരവുമായ താല്പര്യമായി ബ്രഹ്മത്തെ എടുക്കണം. അങ്ങനെ എടുക്കുന്നതിന് വേണ്ടി അവിടെ ബ്രഹ്മശബ്ദം തന്നെ ആനന്ദാത്മ, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തരത്തിലല്ല സൂത്രങ്ങളുടെയും താല്പര്യത്തെ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരൻ ഓരോ സൂത്രത്തെയും പൂർവപക്ഷ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ട് അവസാനം ബാക്കിയെല്ലാം ഇനി എല്ലാം സിദ്ധാന്ത രൂപത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ രണ്ടും പറഞ്ഞു, പൂർവപക്ഷവും പറഞ്ഞു സിദ്ധാന്തവും പറഞ്ഞു. ഭാഷ്യകാരനാണെങ്കിൽ സിദ്ധാന്ത രൂപത്തിൽ ഇവിടെ വ്യാഖ്യാനിക്കുന്നേ ഇല്ല, എല്ലാം പൂർവപക്ഷ രൂപത്തിലാണ്. പക്ഷെ അവിടെ സിദ്ധാന്തം പറഞ്ഞു, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ഭാഗത്തെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു. ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഈ തത്വത്തെയാണ്, പരമാർത്ഥ തത്വം ഇതാണ്. അപ്പൊ ശ്രുതിയെ ശ്രവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശ്രുതിയിൽ നിന്ന് പലതരത്തിലുള്ള ആശയങ്ങളും ഗ്രഹിക്കാം. അപ്പൊ ശ്രുതി ഒന്ന് മാത്രം പറഞ്ഞാൽ പോലെ അതിന് സമാനം പറഞ്ഞു, അധികാരി ഭേദമനുസരിച്ച് ഉപാസനയ്ക്കുമുണ്ട് ധ്യാനത്തിനുമുണ്ട് അതിൻ്റെതായ സ്ഥാനം. ആർക്കു വേണ്ടിയിട്ട് അത് പറഞ്ഞിരിക്കുന്നു? ആശയം തത്വജ്ഞാനത്തിനുമുണ്ട്. ഇതില് ഭാഷ്യത്തിൽ നമ്മൾ നിഷ്കർഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഭാഷ്യകാരൻ ഇതിനെ രണ്ടിനെയും വേറെ വേറെയാണ്, അതിനാണ് ഈ പ്രയത്നം മുഴുവൻ ചെയ്യുന്നത്. പരമാർത്ഥ ജ്ഞാനം വേറെ, ഉപാസന വേറെ, ഇതിനെ രണ്ടിനെയും കൂടെ ബന്ധപ്പെടുത്താൻ പാടില്ല. അപ്പോ അവിടെ തന്റെ മുഖ്യമായ സിദ്ധാന്തത്തെ പറയുകയാണ്, ജ്ഞാനാത്മോക്ഷ, ജ്ഞാനം കൊണ്ടാണ് മോക്ഷം. ഉപാസന കൊണ്ടല്ല. ഉപാസനയ്ക്ക് എന്താണോ ഫലത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലം ഉണ്ടാകും. മുക്തി എങ്ങനെ ജ്ഞാനം കൊണ്ടേ സാധ്യമാകും? ഒരുവന് ജ്ഞാനമുണ്ടോ അവൻ മുക്തനായിരിക്കുന്നു. ജ്ഞാനം എങ്ങനെ? ഉപാസനയ്ക്ക് ജ്ഞാനം ആവശ്യമാണ്. ഉപാസനയ്ക്ക് അവിടെ സ്വാഭാവികമായ ജ്ഞാനം. അടുത്ത് അതാണ് ചർച്ച ചെയ്യുന്നത്, അന്തഃതദ്ധർമ്മോപദേശാദ്. ഇവിടെ മുക്തിക്ക് വേണ്ടത് അതല്ല, നിരുപാധികമായ പരമാർത്ഥജ്ഞാനം. ആ രീതിയിൽ എല്ലാം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു വിടുകയാണ്. അതില് ആനന്ദമയ അഭ്യാസം എന്നുള്ളതിനെ സിദ്ധാന്തപരമായി വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞിട്ട് വികാരശബ്ദം നേരിച്ച് പ്രാചുര്യ അവിടെ പറഞ്ഞു. പ്രാചുര്യാദപ്പ് അവയവ ശബ്ദോപത്തി പറയുന്നു. അവിടെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നിടത്ത് പുച്ഛം എന്നൊന്നുകൊണ്ട് പറഞ്ഞ് നേരെ പറഞ്ഞാൽ പോരെ. പുച്ഛം അതിന്റെ അർത്ഥം ബാലെന്നാണ്. ആനന്ദമേന് ശേഷം ബ്രഹ്മം ബാലാണെന്ന് പറഞ്ഞു. ഇതാണല്ലോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പറയുന്നത് അങ്ങനെ എടുക്കണ്ട. അവയവപ്രായേ വചനം, അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് ഉപയോഗിച്ചു. കാര്യങ്ങൾ പറയുന്നതിനുള്ള ഒരു ശൈലിയുണ്ട്. അത് ആ ശൈലിയിൽ വന്ന തകരാറാണ്. അവിടെ നാപ്പി അവയവ വിവക്ഷയാണ് പറഞ്ഞു. അവിടെ ഈ അവയവ വിവക്ഷയിലല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം അഭ്യാസാദി സുപ്രധാനത്വം ബ്രഹ്മസമർത്ഥിക്കും. എന്തുകൊണ്ട്? കാരണം അവിടെ അഭ്യാസ എന്ന് പറഞ്ഞ് സ്വയം പ്രധാനമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അഭ്യാസം സൂത്രത്തിൽ പറഞ്ഞുകൊണ്ട് മനസ്സിലാവും. ഏതിനാണോ ആവർത്തിക്കുന്നത് അതാണ് തത്വം. ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബോധിക്കുക, അവിടെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥ തത്വത്തെയാണ്. പരമാർത്ഥ തത്വബോധം അതാണ് വേണ്ടത്. അതുപോലെ അടുത്ത സൂത്രം തദ്ഹേതു വ്യപദേശാസ്തു, അതിന്റെ വ്യാഖ്യാതാക്കളാണ് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. ഭാഷകാരൻ അത് പറഞ്ഞില്ല. മുഖ്യമായ സിദ്ധാന്തം അനുസരിച്ച് ഇത് വ്യാഖ്യാനിച്ചില്ല. തസ്യ ബ്രഹ്മണ സർവകാര്യ ഹേതുത്വ ഉപദേശ തദ്ഹേതു സ്പഷ്ടമാണ്. തദ്ഹേതു തസ്യ ഹേതുത്വ ഉപദേശ, ഹേതു വ്യപദേശം, ഹേതുത്വ വ്യപദേശം, സർവത്തിന്റെയും കാരണമായി അതിനവിടെ നിർദ്ദേശിക്കുന്നു. അവിടെ ആനന്ദമയനായിരിക്കുന്നത് ഒരിക്കലും പരമാർത്ഥമല്ല. കാരണം ആനന്ദമയൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കാര്യമാണ്. അതിന് അവയവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദമയ ആധാരത്വേന പ്രിയാദി വിശിഷ്ടത്വ അകാരേണ ആനന്ദമയസ് ജീവസ്യ കാര്യത്വ തമ്പ്രതി ശേഷത്വം ബ്രഹ്മണോ നയിട്ട്. നമ്മളിവിടെ ക്രിയാദി അവയവങ്ങളോടുകൂടി പറയുന്ന ആനന്ദമയനാലല്ല, മറിച്ച് എന്തു പറയുന്നു, അതിന് ഹേതുവായി പറയുന്നു, സർവത്തിനും കാരണമായിട്ട്. അപ്പൊ സർവകാരണമായിരിക്കുന്ന തത്വം, അതിനാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്, കാര്യമല്ല. ഇവിടെ കാര്യവും കാരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപാധിയോടുകൂടി ചേർന്നാൽ അത് കാര്യമാകും. ഉപാധിരഹിതമായി കഴിഞ്ഞാൽ അതിനിവിടെ പറയുന്നു പരമകാരണവും. പരമകാരണം എന്ന് വെച്ചാൽ അത് പരമാർത്ഥ തത്വം എന്നുള്ള അർത്ഥത്തിൽ. അത് കാരണമാകണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഉപാധി വേണം. അടുത്ത് പറയും എന്താണ്? മായ എന്ന് പറയുന്ന ഒരു ഉപാധി കൂടിച്ചേരുമ്പോൾ അത് കാരണമാകുന്നു, ഈശ്വരനാകുന്നു. അങ്ങനെ ഒരു ഉപാധി ഇല്ലെങ്കിൽ അത് പരമാർത്ഥ തത്വം. ഉപാധിയോടുകൂടി എവിടെയെങ്കിലും വർണ്ണിച്ചാൽ അത് ഉപാസനയ്ക്ക് വേണ്ടി. ഉപാധിയെ നിഷേധിക്കുകയാണെങ്കിൽ അത് അതാണ് ഇതിന്റെ സ്വരൂപം എന്ന് ബോധിക്കാൻ വേണ്ടി. തദ്ഹേതു വിദേശ എന്നതാണ് തസ്യ ഹേതുത്വ വിദേശ. അതിനെ സർവകാരണമായി പറയുന്നുകൊണ്ട് ഇവിടെ ആനന്ദമയമല്ല ബ്രഹ്മം. ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ എന്ന സ്ഥാനത്ത് നിർദ്ദേശിച്ച തത്വമാണ്. ഉപാധിയോടുകൂടി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടൻ മനസ്സ് പോകുന്നത് ഉപാസനയിലേക്കായിരിക്കും. ഉപാധിരഹിതമായി നിർദ്ദേശിച്ചാൽ പിന്നെ മനസ്സിന് പോകാനിടവില്ല, തത്വത്തെ ഗ്രഹിക്കുക. അവിടെ പിന്നെ കർത്തവ്യമൊന്നും ശേഷിക്കുന്നില്ല, തത്വഗ്രഹണം മാത്രം. തത്വഗ്രഹണം എന്താ ചെയ്യുന്നത്? സർവ കർത്തവ്യങ്ങളെയും അവിടെ അവസാനിപ്പിക്കുകയാണ്. നീതി ചെയ്യണം എന്ന് ബോധിപ്പിക്കുന്നില്ല, എനിക്കിത് ചെയ്യാനുണ്ട് എന്ന് സ്വയം ബോധിക്കുന്നില്ല. തത്വം എന്ന് പറയുന്നത് അത് കർത്തവ്യശൂന്യമാണ്. ഉപാസന ജ്ഞാനം എന്ന് പറയുന്നതിന്റെ പ്രധാന ഭേദം വരുന്ന അവിടെയാണ്. ഗുണങ്ങളോടുകൂടി ആ തത്വത്തെ ഉപദേശിക്കുമ്പോൾ ആ ശ്രോതാവിന് ആ ഗുണയുക്തമായിരിക്കുന്ന തത്വത്തെ ഉപാസന, ആ തത്വത്തിന്റെ ഉപാസന കർത്തവ്യമായി വരും. അതിനെ ഉപാസിക്കണം എന്നുവെച്ചാൽ അതിനെ ധ്യാനിക്കണം. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനമെന്നാണ്. അതുപോലെ അപ്പോൾ അവിടെ കർത്തവ്യം വിശേഷിച്ചു, അത് ധ്യാനിക്കണം, ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കണം. പല കർത്തവ്യങ്ങളും അവിടെ വരും. ഒന്നൊഴികെ എന്താണ്? പരമാർത്ഥമായ ജ്ഞാനം ഒഴികെ ഇതിലുള്ളതും വലിയ വ്യത്യാസം. പക്ഷെ അങ്ങനെ ഗുണങ്ങളൊന്നും നിർദ്ദേശിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആലംബനം വേണം. ഇവിടെ അങ്ങനെ ധ്യാനിക്കുന്നതിനൊരു ആലംബനമില്ല. ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? യഥോ വാച്ചൊന്നു കൊടുത്തേ, അത് വാക്കിനും മനസ്സിനും അപ്പുറമാണെന്ന് പറയുന്നു. വാക്കിനും മനസ്സിനും അപ്പുറം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ധ്യാനിക്കും? അതിനുള്ള അവലംബമില്ല. പക്ഷേ വാക്കിനും മനസ്സിനും അപ്പുറം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവാങ് മനോഗോചരമാണ് എന്നുള്ള ബോധമുണ്ടാവും. ആണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ഒരു വസ്തുവിനെ ഒരാൾക്ക് അങ്ങനെ അറിയാൻ കഴിയുന്നു. എന്താണ് ഇത്? വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗ്രഹിക്കാൻ കഴിയാത്തതാണ് എന്നറിയാം. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ശ്രവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായേ പറ്റൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരമാണു എന്നെ കുറിച്ച് പറയും. പരമാണു ഇന്ദ്രിയഗ്രാഹ്യമല്ല എന്ന് ഉപദേശിക്കുന്നു. ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കത്തക്ക ഒന്നല്ല പരമാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാവിന് ബോധമുണ്ടാകുന്നു. അവിടെ ബോധത്തിന് തടസ്സമില്ല. എന്താണ്? പരമാണു ചക്ഷുവിന് നിരഗ്രാഹ്യമല്ല എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമാണ്. അല്ലെങ്കിൽ പറയുന്നു ആകാശം വ്യാപകമാണ്, ആ വ്യാപകത്വം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല. പരിച്ഛിന്നമായ വ്യാപകത്വത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. പറയുകയാണ് പാത്രത്തിന്റെ അകത്ത് ആകാശം വ്യാപിച്ചിരിക്കുന്നു. അവിടെ പാത്രം എന്ത് ചെയ്യുന്നു? ആകാശത്തിന്റെ ആ വ്യാപന സ്വഭാവത്തെ പരിച്ഛിന്നമാക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അയാള് പറയുന്നു ആ ഈ പാത്രത്തിന്റെ അകത്ത് ആകാശം പരിച്ഛിന്നമായിരിക്കുന്നു, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാമത്. പക്ഷെ ആകാശത്തിന്റെ വ്യാപകത എന്ന് പറയുന്നത് എന്താണ്? അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല. അങ്ങനെ ഒരാൾ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കാൻ കഴിയുന്നു അത് അപരിച്ഛിന്നമാണ്, ബുദ്ധിഗ്രാഹ്യമല്ല. അപ്പോൾ ഇങ്ങനെ ലൗകികമായ വിഷയങ്ങളിൽ പോലും ബുദ്ധിഗ്രാഹ്യമായതുണ്ട്, ഇന്ദ്രിയഗ്രാഹ്യമായതുണ്ട്, ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്തതുണ്ട്, ബുദ്ധിഗ്രാഹ്യമല്ലാത്തതുണ്ട്, ലൗകിക വിഷയങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ഗ്രഹണം സാധ്യമാണ്. അവിടെ ബുദ്ധി കൊണ്ട് എന്താണോ നിഷേധിച്ച് അതിനെ ഗ്രഹിക്കുകയല്ല. ബുദ്ധിഗ്രാഹ്യം അല്ല എന്ന് പറയുമ്പം അതിനെ ബുദ്ധിഗ്രാഹ്യമായി ഗ്രഹിക്കുന്നെങ്കിലേ ദോഷം വരത്തുള്ളൂ. ബുദ്ധിഗ്രാഹ്യമല്ല എന്ന് പറയുമ്പോൾ അതിനെ ബുദ്ധിഗ്രാഹ്യമായി ഗ്രഹിക്കുക എന്നുള്ളത് ദോഷമാണ്. ഇവിടെ ബുദ്ധി എങ്ങനെ ഗ്രഹിക്കുന്നു? അത് ബുദ്ധിഗ്രാഹ്യമല്ല എന്ന് തന്നെ ഗ്രഹിക്കുന്നു, അത് ദോഷമില്ല. അവിടെ ആ തത്വം ബുദ്ധിഗ്രാഹ്യമല്ലാത്തതുകൊണ്ട് ആ തത്വത്തെ സംബന്ധിച്ച് പിന്നീട് കർത്തവ്യവുമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ഗ്രഹണം ജ്ഞാനം അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് തത്വത്തിന്റെ സ്വരൂപം. വാഗതീതമാണ്, ബുദ്ധിയതീതമാണ്, മനസ്സിനതീതമാണ്. ഓ ആകാശത്തിന്റെ വ്യാപകത്വം ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചാൽ ആകാശത്തെക്കുറിച്ച് ആർക്കും ബോധമുണ്ടാകാതിരിക്കുന്നുണ്ടോ? എങ്ങനെയാണോ മറ്റ് നാല് തത്വങ്ങൾ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ഈ നാല് തത്വങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് പോലെ ആകാശം എന്ന് പറയുന്ന ഒരു തത്വത്തെക്കുറിച്ചും ബോധമുണ്ടാകുന്നുണ്ട്. അതിന്റെ ചില വിശേഷതകളെ ബുദ്ധിക്ക് വിഷയമാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, വ്യാപകത്വം പോലെയുള്ള. പക്ഷെ ആകാശത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുണ്ട്. അതുപോലെ തത്വം ബുദ്ധിക്ക് അതീതമാണെന്ന് പറയുമ്പോൾ ബുദ്ധി അതീതമായ തത്വം എന്ന് തത്വത്തെ ബോധിക്കുന്നു. പക്ഷെ അത് ബുദ്ധി അതീതമായ നിർദ്ദേശിച്ചുകൊണ്ട് അവിടെ തുടർന്ന് കർത്തവ്യങ്ങൾ ശേഷിക്കുന്നില്ല. എന്നാൽ പിന്നെ ഇതിനെ ധ്യാനിച്ചു കളയാമെന്ന് ആഗ്രഹിക്കില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? കാരണം ധ്യാനിക്കണമെങ്കിൽ അത് ധ്യേയമായിരിക്കണം, ബുദ്ധിക്ക് വിഷയമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നതിന് വേണ്ടി അവിടെ രൂപങ്ങളെ കൽപ്പിക്കുന്നു. അടുത്ത അധികരണത്തിൽ പറയും. ഓരോ രൂപങ്ങൾ അതിനെ നിർദ്ദേശിക്കുന്നു. രൂപങ്ങൾ എന്താണ്? ബുദ്ധി വിഷയമാണ്. അപ്പോൾ ബുദ്ധി വിഷയമായ ആ രൂപങ്ങളോടുകൂടി അതിനെ ധ്യാനിക്കുന്നു, അതാണ് ഉപാസന. അപ്പോൾ ഇവിടെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത് അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിന് ആ വിഷയം ധ്യേയമായി വരുമ്പോൾ ഉപാസന സംഭവിക്കുന്നു, ഉപാസനയ്ക്ക് ഫലമുണ്ടാകുന്നു. അതാണ് നമ്മൾ പറഞ്ഞ എന്താണ്? ആനന്ദപ്രാപ്തി. ജീവൻ ആനന്ദമയനെ ഉപാസിക്കുമ്പോൾ അവന് ആനന്ദം പ്രാപ്തമാകുന്നു എന്നുകൊണ്ട് അവൻ ആനന്ദമയനായിട്ടാണ് ഉപാസിക്കുന്നത്. ആനന്ദത്തെ ധ്യാനിക്കുന്നവൻ ആനന്ദം വരും, അതിൽ അതിശയിക്കാനില്ല. പക്ഷേ അത് ഗുണത്തെയാണോ ധ്യാനിക്കുന്നത്? ആ ഗുണം അവന് പ്രാപ്തമാവുന്നു. ദുഃഖത്തെയാണ് ഒരു ധ്യാനിച്ചിരിക്കുന്നെങ്കിൽ അവന് ദുഃഖം വരും. അതെന്താണ്? അത് അന്ധകരണത്തിന്റെ ഒരു സ്വഭാവമാണ്. പ്രാഥമികമായിട്ട് ആനന്ദവും ദുഃഖവുമെല്ലാം അന്ധകരണത്തിന്റെ ധർമ്മമാണ്. അവൻ അതിനെ അവിടെ തന്നെ കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖത്തെ സ്മരിക്കുമ്പോൾ ദുഃഖം അനുഭവപ്പെടുന്നത്. ഇപ്പൊ ദുഃഖമില്ല മനസ്സിന്, ഇപ്പൊ മനസ്സ് സന്തോഷമായിരിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദുഃഖത്തെ സ്മരിക്കുകയാണ്, പൂർവ്വകാലത്ത് സംഭവിച്ച ദുഃഖത്തെ സ്മരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് വരുന്നു, അന്ധകരണം ദുഃഖമായി മാറുന്നു. എന്തുകൊണ്ട്? ആ ദുഃഖത്തിന്റെ ഉറവിടം അന്ധകരണം തന്നെയാണ്. അത് ദുഃഖത്തെ സ്മരിക്കുമ്പോൾ ദുഃഖം ഉള്ളിൽ പ്രകടമാകുന്നത് പോലെ ആനന്ദത്തെ സ്മരിക്കുമ്പോൾ കേവല സ്മരണം മതി. സ്മരണ എന്ന് പറയുമ്പോൾ തത് വിഷയകമായ ജ്ഞാനം, ആ വസ്തുവിനെ കുറിച്ചുള്ള ആ ജ്ഞാനം. വാസ്തവത്തിൽ അത് പൂർവ്വകാലത്താണ് ഉണ്ടായിരുന്നത്, പക്ഷെ വർത്തമാനകാലത്തിൽ ഉടൻ ദുഃഖം പ്രകടമാകും, ദുഃഖിയായി മാറും. പറയാം അഹം ദുഃഖി അഹം സുഖി എന്ന് സ്വയം പറയും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വാസ്തവത്തിൽ സ്വദുഃഖങ്ങൾ അന്ധകരണത്തിന്റെ തന്നെ ഭാഗമാണ്. അന്ധകരണത്തിലുള്ളത് തന്നെയാണ് താൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് അന്ധകരണത്തിലേക്ക് കടന്നു വന്നാൽ തനിക്കത് അനുഭവിക്കാൻ പറ്റും. അതും എവിടെ? തന്റെ തന്നെ അന്ധകരണത്തിൽ. അന്യന്റെ അന്ധകരണത്തിലുള്ള സുഖത്തെയും ദുഃഖത്തെയും തനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതിന് അടുത്തിരിക്കുന്നവൻ ദുഃഖിയായാലും താൻ സുഖിയായിരിക്കുന്നു. അന്യന്റെ ആനന്ദത്തെ കാണുമ്പോൾ തനിക്ക് ദുഃഖം വരുന്ന അതുകൊണ്ടാണ്. ഇതാണ് ഉപാസനയിൽ സംഭവിക്കുന്നത്. അത് പറയുന്നതാണ്, അത് അന്ധകരണത്തിലൂടെ പ്രകടമാകുന്നു. അന്ധകരണത്തിലുള്ളത് അന്ധകരണത്തിലൂടെ പ്രകടമാകുന്നു. വസ്തുദുഃഖങ്ങളുടെയൊക്കെ സ്ഥാനം അതാണ്, അന്ധകരണമാണ്. അത് എവിടെ ഭാവന ചെയ്താലും ശരി, അത് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നു, തന്റെ മനസ്സിലേക്ക് പ്രകടമാകുന്നു. ഉപാസനയിൽ അത് തന്നെ ആനന്ദമയ സ്വരൂപത്തെ ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്യുമ്പോൾ എന്തുവരുന്നു? സ്മരണയിൽ നിന്ന് എങ്ങനെയാണോ ആനന്ദം അല്ലെങ്കിൽ ദുഃഖം പ്രകടമാകുന്നു, അതുപോലെ ധ്യേയമായ ആ വിഷയത്തിൽ നിന്നും തന്റെ അന്ധകരണത്തിലേക്ക് സുഖദുഃഖങ്ങൾ പ്രകടമാകുന്നു. ഇവിടെ ആനന്ദത്തെ ധ്യാനിക്കുന്നുണ്ട്, അത് പ്രകടമാകും. തത്വത്തിൽ എന്താണ്? അതില്ല. ഇല്ലാത്തതുകൊണ്ട് തന്നെ തത്വത്തിൽ ധ്യാനിക്കാനും കഴിയത്തില്ല, അങ്ങനെ ഗുണമില്ല. പിന്നെ തത്വത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? വാഗതീതം, മനസ്സിനതീതമായി അത് അറിയുന്നു. അപ്പോൾ വാക്കിനും മനസ്സിനും അതീതമായി അറിയുമ്പോൾ, വാക്കിനും മനസ്സിനും വിഷയമല്ലാതെ അറിയുമ്പോൾ അത് അജ്ഞേയമാകുന്നില്ല. സാറിന് വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ഒന്ന് അജ്ഞേയമാണ്. അതാണ് പാപപുണ്യങ്ങൾ. തന്നിലിരിക്കുന്ന പാപത്തെക്കുറിച്ചോ തന്നിലിരിക്കുന്ന പുണ്യത്തെക്കുറിച്ചോ തനിക്കൊരറിവുമില്ല. അതിന്റെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങളെ കുറിച്ച് അറിവുണ്ട്. സുഖദുഃഖങ്ങളെ അറിഞ്ഞിട്ട് ഊഹിക്കുകയാണ്, എനിക്ക് സുഖം ഉണ്ടായത് ഇവിടെ പ്രത്യേകിച്ച് ബാഹ്യമായ നിമിത്തങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കുന്നത് എന്റെ പൂർവ്വപുണ്യത്തിന്റെ ഫലമാണ്. പ്രത്യേകിച്ച് ബാഹ്യമായ നിമിത്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു, അതെന്റെ പാപത്തിന്റെ ഫലമാണ്. അപ്പൊ അത് തന്നെ സംബന്ധിച്ച് പരമാർത്ഥത്തിൽ അത് അജ്ഞേയമാണ്. അതങ്ങനെ ഊഹിക്കുന്നു, അങ്ങൾ പറയുന്നു, ശാസ്ത്രം പറയുന്നു, ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുകൊണ്ട് പറയാം, സത്കർമ്മങ്ങളിൽ നിന്ന് പുണ്യമുണ്ടാകുന്നു, ആ പുണ്യം ആനന്ദത്തിന് കാരണമാണ്. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പാപമുണ്ടാകുന്നു, ആ പാപം ദുഃഖത്തിന് കാരണമാണ്. അപ്പൊ പുണ്യപാപങ്ങൾ തനിക്ക് അജ്ഞേയമായിരിക്കുന്നു. അപ്പൊ തത്വം എന്ന് പറയുന്നത് മനസ്സിനും വാക്കിനും അതീതമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അജ്ഞേയമായി പോകും. അതുകൊണ്ട് പുണ്യപാപങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? അതീന്ദ്രിയമാണെന്ന് പറയും, ഇന്ദ്രിയ വിഷയമല്ല എന്ന് പറയും. ഇന്ദ്രിയ വിഷയം എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണാൻ വയ്യ, ചീവുകൊണ്ട് കേൾക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് മനസ്സുകൊണ്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. സുഖവും ദുഃഖവും മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നതാണ്. കണ്ണുകൊണ്ട് സുഖത്തെ കാണാൻ പറ്റത്തില്ല, ചെവിയുണ്ട് സുഖത്തെ കേൾക്കാൻ കഴിയില്ല, പക്ഷേ അത് അതീന്ദ്രിയമല്ല സുഖദുഃഖം. ബാഹ്യേന്ദ്രിയങ്ങൾക്കത് വിഷയമല്ലെങ്കിലും അന്തരേന്ദ്രിയമായ മനസ്സിനത് വിഷയമാണ്. അതുകൊണ്ട് പറയുന്നു സുഖത്തെ ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് വാത്മന അതീതമാണ് തത്വം എന്ന് പറയുമ്പോൾ അത് പുണ്യപാപങ്ങളെപ്പോലെ അതീന്ദ്രിയമായി പോകുമോ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടും അത് ഗ്രഹിക്കാൻ കഴിയാതെ വരുമോ? മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല എന്നാ പറയുന്നു. അത് പാപപുണ്യങ്ങളെപ്പോലെ അജ്ഞേയമല്ല. എന്തുകൊണ്ട്? അത് മനസ്സിന് സുഖദുഃഖാദികളെപ്പോലെ വിഷയമാകുന്നില്ലെങ്കിലും കാരണം മനസ്സിന് വിഷയമാകുന്നെങ്കിലും ഒരു വസ്തു ആ വസ്തുവിന് അതിനുള്ള യോഗ്യത ഉണ്ടാവും, എന്നാലത് മനസ്സിന് വിഷയമാകും. ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ സുഖദുഃഖാദികളൊക്കെ എന്തുകൊണ്ട് മനസ്സിന് വിഷയമാകുന്നു? അത് അതിന് വിഷയമാകുന്നതിനുള്ള ഒരു യോഗ്യത അതിനുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് അനുഭവവേദ്യമാണ്. ഇവിടെ തത്വത്തെ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടത് ഉപാസിക്കാൻ കഴിയുന്നില്ല എന്ന് വേണ്ടി പറയുകയാണ്. തത്വം മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായിരിക്കുന്നുണ്ടെങ്കിലും അത് ശൂന്യമല്ല എന്നർത്ഥം. ശൂന്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്വരൂപമുണ്ട്, തത്വത്തിനൊരു സ്വരൂപമുണ്ട്. വാക്കും മനസ്സിനുമെല്ലാം അത് അതീതമാണ്, പക്ഷേ അതാണ് അതിനെ ശൂന്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശൂന്യം എന്ന് പറയുമ്പോൾ അതിനൊരു സ്വരൂപമില്ല, സ്വരൂപം ഇല്ലാത്തതിനും നമ്മൾ ശൂന്യം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒരു കൽപ്പനയും സാധ്യമല്ല ശൂന്യത്തെ സംബന്ധിച്ച്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ യോഗസൂത്രകാരം പറയും. കേവലം ഒരു ശബ്ദപ്രയോഗം മാത്രം, അങ്ങനെ ഒന്നില്ല. ആകാശകുസുമം എന്ന് പറയുന്നു, ആകാശമുണ്ട് കുസുമുണ്ട്, പക്ഷെ ആകാശകുസുമം ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും ഗ്രഹിക്കാനില്ല. അവിടേക്ക് എന്താണ്? അതിന് സ്വരൂപമില്ല. പക്ഷെ തത്വത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിന്റെ സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നു. അത് വാക്കിനും മനസ്സിനുമെല്ലാം അതീതമായിരിക്കേ തന്നെ അതിന്റെ സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നു. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, വിജ്ഞാനമാണ്, ഇവിടെയും അതിന്റെ ബ്രഹ്മമാണ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നതുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന അത് തന്നെ അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ആ പറയുന്നതിന് പരസ്പര വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ തത്വത്തിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം വരുന്നില്ല. എന്തുകൊണ്ട്? കാരണം അത് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് ജ്ഞാനസ്വരൂപമായതുകൊണ്ട്. അതാണ് പറഞ്ഞത് അതിനൊരു സ്വരൂപമുണ്ടെന്ന്, ശൂന്യമല്ലാതെ. അത് വിഷയമാകുന്നില്ല എന്ന് പറയുന്നതിനൊരു യുക്തിയുണ്ട്. എന്തുകൊണ്ട്? അതതിന്റെ സ്വരൂപമായതുകൊണ്ട്. സ്വരൂപത്തിനൊരിക്കലും വിഷയമാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ടാണ് സാറിന് പറയാൻ, എന്താണ് വിരലിന്റെ തുമ്പുകൊണ്ട് അവിടെ സ്പർശിക്കാൻ കഴിയത്തില്ല. സ്വരൂപത്തിനൊരിക്കലും വിഷയമാക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വിഷയമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് അജ്ഞേയം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. അത് വിഷയമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് അതീന്ദ്രിയം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. വിഷയമാകുന്നില്ല എന്ന് പറയുമ്പം ശൂന്യത്തെ പോലെ സ്വരൂപമേ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് എന്താണത്? വിഷയമാകാത്തത് അത് അതിന്റെ സ്വരൂപമായതുകൊണ്ട്. മൂക്കുകൊണ്ട് മൂക്കിൽ തൊടാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, അതിശയമില്ല. തനിക്ക് തന്റെ തോളിൽ കയറാൻ കഴിയില്ല എന്ന് പറയുന്നില്ല, അതിശയമില്ല. ഇതെന്താണ്? പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു യാഥാർത്ഥ്യമാണത്. അതുകൊണ്ട് അത് സ്വരൂപം ഉള്ളതുകൊണ്ട് അതിനെ പറയുന്നു. ആ അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്, അത് വിഷയമാകുന്നില്ല. എന്താ, എന്ത് സ്വരൂപം? അത് സർവസ്വരൂപമായിരിക്കുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്തേ സംഭവിക്കുന്നുള്ളത്? ഉപാസന സംഭവിക്കുന്നില്ല. എന്താണ് ആ തത്വത്തെ ഗ്രഹിക്കുക, അതിലപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. തത്വഗ്രഹണം, അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വേർതിരിച്ച് കാണിക്കുന്നത്. ആ തത്വഗ്രഹണത്തിന് വേണ്ടി ഉപയോഗിച്ച പദമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതേസമയം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചാണ് ആനന്ദമയൻ. അതിന് ഈശ്വരനായിട്ടോ ജീവനായിട്ടോ കോശമായിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ സ്വീകരിക്കാം. അപ്പൊ ഈ വ്യത്യാസമാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. എന്താണ് ഇത്? ഈ വ്യത്യാസം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാതിരിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഉപാസനയും മറ്റും കർത്തവ്യവുമായി ചെയ്യുന്നവർ ഈ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ അതിൽ അതിശയമൊന്നുമില്ല. പക്ഷേ അദ്വൈതികൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. എന്താണ് തത്വജ്ഞാനം? എന്താണ് ഉപാസനം? എന്താണ് ജ്ഞാനം? എന്താണ് ധ്യാനം? ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച മുഴുവൻ ഇവിടെ. അത് അല്പം ചില വാക്കുകളിൽ പറഞ്ഞാൽ മനസ്സിലാകാതെ വരുമ്പോൾ അതിന് വിശദീകരണം ഒരുപാട് വേണ്ടി വരുന്നു. നമുക്ക് മനസ്സിലാക്കാന്നുള്ളതിനെ കൂടുതൽ വിശദീകരിക്കുക. എന്തിന്? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അല്ല തത്വം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി. അതിലൂടെ സൂത്രം എല്ലാം പൂർവപക്ഷ രീതിയിൽ വ്യാഖ്യാനിച്ചു. സിദ്ധാന്ത രൂപത്തിൽ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നേയില്ല കാര്യമായിട്ട്. ഇവിടെ ഇത്രമാത്രം പറയുന്നു. എന്താണ് ഇവിടെ? ഇതാണ് തത്വം. തത്വം ശൂന്യമല്ല, അജ്ഞയമല്ല. തത്വം പരമാർത്ഥ സ്വരൂപമാണ്, അത് സർവസ്വരൂപമാണ് എന്ന് ഗ്രഹിക്കുക. അത് അങ്ങനെ ഗ്രഹിക്കുന്നതിനൂടെ ഒന്നും തടസ്സമല്ല. എന്തുകൊണ്ട്? ആ സ്വയം ജ്ഞാനമാണ്. ജ്ഞാനം സ്വയം തന്നെ ഗ്രഹണമാണ്. അപ്പോൾ സ്വയം ഗ്രഹണരൂപമായിരിക്കുന്ന ഒന്നിന് സ്വയം എങ്ങനെ അജ്ഞേയമായിരിക്കാൻ കഴിയും? അത് കഴിയത്തില്ല. അതിനെ തന്റെ സ്വരൂപമായി ഗ്രഹിക്കുന്നു. അതിനാണ് സാങ്കേതികമായി പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം എന്നൊക്കെ പറയുന്നു. അതൊക്കെ ചില സങ്കേതങ്ങളാണ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് വിരുദ്ധമായ സങ്കേതങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അത്തരം സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ ജീവൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, അപ്പോൾ ഈ ഞാൻ ഈശ്വരനെ ഉപാസിക്കണം, ഇങ്ങനെയുള്ള ഭേദബുദ്ധിയോടുകൂടി ഉപാസനകളും മറ്റും നിലനിൽക്കുന്നതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്ന ഇവിടെ ഉപാസന സാധ്യമല്ല എന്നുകൊണ്ട് ഏകമാണ്. ഏകത്തിൽ ആരാരെ ഉപാസിക്കും? ഏകത്തിൽ ആരാരെ അറിയും? അറിവിന് തടസ്സമില്ല എല്ലാം. എന്തുകൊണ്ട്? ആ ഏകം ജ്ഞാനമാണ്. അറിയുക എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ തന്നെ പ്രകാശമാണ്. ജ്ഞാനത്തിലവിടെ തടസ്സം വരത്തില്ല പരമാർത്ഥത്തിൽ. പക്ഷെ പരമാർത്ഥത്തിൽ ഉപാസന സാധ്യമല്ല. പരമാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് അസംഭവമാണ്. അവിടെ ധ്യാതാവ് ധ്യേയം എന്ന് രണ്ടായി പിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു തത്വത്തെ ഏകമായി ഗ്രഹിക്കുക, തത്വത്തെ അദ്വൈതമായി ഗ്രഹിക്കുക. അപ്പൊ തത്വമല്ലാത്തത് ഈ ഭേദങ്ങളെല്ലാം അതിനെന്ത് സംഭവിക്കും? അങ്ങനെ ഗ്രഹിക്കും. ഉപാസനകളുമെല്ലാം സർവത്തും സംഭവിക്കുന്നതാണ് ബാധ. സർവത്തെ അസത്യം എന്ന് ബോധിക്കുക. ഇതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഓരോ സന്ദർഭങ്ങളിൽ അതിനെ വേറെ തരത്തിൽ വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പുള്ളതുകൊണ്ട് എന്താണ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും അതിനെ മറ്റു തരത്തിൽ, ഞാനല്ല ഭാഷക്കാരൻ, വീണ്ടും വേറെ തരത്തിൽ അതിനെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു എന്താണ്, പ്രിയാദി വിശിഷ്ടത്വ അകാരേണ ആനന്ദമയസ്യ ജീവസ്യ കരിത്വ തമ്പുടെ ശേഷത്വം ബ്രഹ്മണോനയുക്തം. ബ്രഹ്മത്തിന് അങ്ങനെ ഒന്നിന്റെയും ശേഷമാക്കാൻ പറ്റത്തില്ല, എന്നുവെച്ചാൽ അതിനെ ഉപാസനയുടെ ഭാഗമാക്കാൻ പറ്റത്തില്ല. അത് മുഖ്യമാണ്. അതുകൊണ്ട് പറയും അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അതിന്റെ സ്വരൂപമാണ് ജ്ഞാനമായിരിക്കുന്നത്, അതിന്റെ പ്രകാശം ആയിരിക്കുന്ന ജ്ഞാനം തന്നെയാണ്. അടുത്തു വരുന്ന സൂത്രം, മാന്ത്രവർണികമേവച്ച ഗീയത്തെ. വികാരശബ്ദം നേരിച്ച് പ്രാചുര്യ തദ്ഹേതുവ്യപദേശാശ്ച, അതും പറഞ്ഞു. അടുത്ത് പറയുന്നു മാന്ത്രവർണികമേവച്ച ഗീയത്തെ. ബ്രഹ്മവിദാപ്നോതി പരമിതി യസ്യ ജ്ഞാനാന്മുക്തിരുത്ത യത് സത്യം ജ്ഞാനമിതി മന്ത്രോക്തം ബ്രഹ്മ തത് അത്രയവ പുച്ഛവാക്യ ഗീയത. ബ്രഹ്മവിദാപ്നോതി പരം, ബ്രഹ്മവിത്ത് പരത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ടെന്ന് പറഞ്ഞു തസ്യ ജ്ഞാനാന്മുക്തി, ഇതാണ് ഞാൻ വിശദീകരിച്ചത്. പരജ്ഞാനം കൊണ്ട് മുക്തി, ഉപാസന കൊണ്ടല്ല. അപ്പോ ഉപാസനയാണ് ഒരാള് മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് ഉപാസനയാണ് എന്ന് ധരിച്ചിരിക്കുന്നവർ ഒരിക്കലും ഈ തത്വജ്ഞാനം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ പാഴ്വേല ചെയ്തവർക്ക് നല്ല പണി ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, ജ്ഞാനാത് മുക്തി, പറയുന്ന എല്ലാം താല്പര്യം അതാണ്. മുക്തി ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് മുക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഉപാസന കൊണ്ട് സംഭവിക്കുന്നതല്ല. അപ്പൊ എനിക്ക് ജ്ഞാനമുണ്ട്, പക്ഷെ മുക്തി സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചൊല്ലി പറയും. വളരെ വർഷങ്ങളായിട്ട് ഞാൻ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് മുക്തി ഇല്ല. അത് ശരിയാണ്, വർഷങ്ങളായിട്ട് ഞാൻ കേട്ടും വായിച്ചും പഠിച്ചും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുക്തിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പോയി ഉപാസന ചെയ്യുക, അതാണ് നല്ലത്. എന്തുകൊണ്ട്? വായിച്ചിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും ഒന്നും ഇത് തലയിൽ കയറുന്നില്ല. അപ്പൊ തല ശരിയല്ലാത്തതുകൊണ്ടാണ്. ഉപാസന ചെയ്തു കഴിഞ്ഞാൽ തല ശരിയാകും, ബുദ്ധി ശരിയാകും, അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അപ്പൊ ധ്യാനത്തിന്റെ ഫലമായിട്ട് പറയും, ക്ലേശാൻ തനൂകരോതി, ധ്യാനം എന്ത് ചെയ്യുന്നു, ക്ലേശങ്ങളെല്ലാം തനൂകരിക്കുന്നു, അതിനെ സൂക്ഷ്മമാക്കുന്നു, ശിഥിലമാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പ്രയോജനങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുക, അത് വേണ്ടെന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ട്, മുക്തിയില്ലെന്ന് ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ ജ്ഞാനമില്ല എന്നർത്ഥം. ജ്ഞാനത്തിൽ മുക്തി എന്ന് പറയുന്ന പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് തകരാറ്. അതുകൊണ്ടാണ് ജ്ഞാനമുണ്ട് മുക്തിയില്ലെന്ന് പറയുന്നത്. മുക്തിയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാകാത്തതാണ്. ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ട്. മുക്തിയെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്? ഞാൻ മുക്തനായി കഴിഞ്ഞാൽ എന്നെ തല്ലിയാൽ എനിക്ക് വേദനിക്കത്തില്ല. ഇതാണ് ഒരു സങ്കല്പം. പിന്നെ മറ്റൊരു സങ്കല്പം എന്താണ്? മുക്തിയിൽ ആനന്ദം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, കവിഞ്ഞൊഴുകും. അങ്ങനെ ഒരു ആനന്ദവും കവിഞ്ഞൊഴുകുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ മുക്തിയെ കുറിച്ച് പറയാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള കുറെ സങ്കല്പം, ബാലിശമായ സങ്കല്പങ്ങളാണ്. അപ്പൊ ഞാനാ മുക്തി എന്ന് പറയുന്നത് അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചിലർ പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്, ഇന്നും അത് ചർച്ച ചെയ്തതാണ്. മുക്തി എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ അവസ്ഥയാണ്, കുട്ടികളുടെ അവസ്ഥ. കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിശേഷജ്ഞാനമില്ലാതിരിക്കുക എന്നുവെച്ചാൽ മൂഢമായ അവസ്ഥ. ശിശുവിന്റെ അവസ്ഥ അതാണല്ലോ. പിന്നെ ഇന്ദ്രിയങ്ങൾ ബുദ്ധിയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ല. വികാസം പ്രാപിക്കാതിരിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞിന് സ്ത്രീ പുരുഷ ഭേദമില്ല. അത്തരം ഭേദബോധത്തെ ഉണ്ടാക്കുന്ന ശാരീരികമായ വളർച്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ബോധമല്ല, അവിടെ ബോധശൂന്യതയാണ്. അവിടെ സംഭവിക്കുന്ന എന്താണ്? ചില പോരായ്മകളാണ്. ശാരീരികമായ വളർച്ചയുടെ ന്യൂനത കൊണ്ട് സംഭവിക്കുന്ന ബുദ്ധിയുടെ വളർച്ചയില്ലായ്മയാണ്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നതല്ല, വിവേകമാണ്. പ്രൗഢമായ ബുദ്ധിയിൽ സംഭവിക്കുന്ന കാര്യമാണ് ജ്ഞാനം. മറ്റത് പക്ഷിമൃഗാദികളുടേതിന് സമാനമായൊരവസ്ഥയാണ്. പക്ഷിമൃഗങ്ങൾക്കൊക്കെ അതുപോലെയാണ്. മനുഷ്യന്റെ ബുദ്ധി പോലെ തന്നെ അവിടെ ബുദ്ധിക്കൊരു വികാസം പ്രാപിച്ചിട്ടില്ല. ബുദ്ധിവികാസം, ഇത്രയും ബുദ്ധിവികാസം പ്രാപിച്ചിട്ടില്ല. അതിന് അതിൻ്റെതായ വികാസമുണ്ട്. എന്താണ്? തത്വ അതത്വങ്ങളെ നിർണ്ണയിക്കുന്നതിനുള്ള വികാസം പ്രാപിച്ചിട്ടില്ല. അപ്പൊ തത്വം എന്ത്, തത്വം എന്തല്ല എന്ന് വികാസം പ്രാപിച്ച ബുദ്ധിയിലെ നിർണ്ണയിക്കാൻ കഴിയും. അത് ശിശുവിനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? തത്വദൃഷ്ടിയിൽ അത് മൂർഖതയാണെന്ന് പറയും. അതായത് വിവേകമില്ലായ്മയാണ്. അതല്ല തത്വജ്ഞാനത്തിന്റെ അവസ്ഥ. തെറ്റിദ്ധാരണകളാണ്, സങ്കല്പങ്ങളാണ് ആൾക്കാരുടെ. ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നിടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവിടെ എന്താണ്? ശരിയായ വിവേകമാണ്. തത്വം എന്താണ്, എന്താണ് തത്വം അല്ലാത്തത് എന്നുള്ള വിവേകം വരുന്നു. അപ്പൊ അവിടെ ഒരു കാരണവശാൽ ഈ പറയുന്ന ഒഴുകിപ്പോകുന്ന ആനന്ദമൊന്നും പ്രാപ്തമാകത്തില്ല. തല്ലിയ നോവാതിരിക്കുന്ന അവസ്ഥയല്ല. അങ്ങനെ വരെ പറയും. എന്താണ്? ജീവൻ മുക്തനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ക്ലോറോഫോമിന്റെ ആവശ്യമില്ല എന്നുവരെ പറയുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സെഡേഷന്റെ ആവശ്യമില്ല. മുക്തനെ ആർക്ക് വേണോ കീറി മുറിക്ക് എന്ത് വേണോ ചെയ്താലും വിശുദ്ധ സംബന്ധങ്ങളാണ്. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ പറയുന്ന ഇവിടെ ഈ പറയുന്ന എന്താണ്? ജ്ഞാനാത്മുക്തി എന്ന് പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചില സിദ്ധിവിശേഷങ്ങളാണ്. യോഗശാസ്ത്രത്തിൽ പറയുന്ന വിഭൂതികളുടെ ഭാഗമാണ്. പിന്നെ തത്വജ്ഞാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ഒരാൾ പരിശ്രമിച്ച് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം വേറൊരാൾ അഭ്യസിച്ച് അങ്ങനെ ചില ശക്തിവിശേഷങ്ങൾ നേടുന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്. പക്ഷെ തത്വജ്ഞാനത്തിൽ അതിനൊന്നും ഒരു ആശ്ചര്യവുമില്ല. മുക്തനെ സംബന്ധിച്ച് ഇതിലൊന്നും യാതൊരു ആശ്ചര്യവുമില്ല. രണ്ടു കാലിൽ നടക്കേണ്ട ഓരോ ആകാശത്തുകൂടി പറക്കുന്നു എന്നുകൊണ്ടാണ് അതിൽ ആശ്ചര്യമില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം തത്വത്തിൽ ആരോപിതമായ ഭ്രാന്തിയാണ്. ഇതെല്ലാം ഭ്രാന്തിയിൽ എന്താ ആശ്ചര്യമുള്ളത്? ആശ്ചര്യപ്പെടാനൊന്നും തന്നെ ഇല്ല. അവിടെ തല്ലിയാൽ നോവുമോ നോകത്തില്ലയോ? അതൊന്നുമല്ല. തിദിക്ഷയും മറ്റ് സാധനയായി നിർദ്ദേശിക്കുന്നതാണ്. മാനാപമാനങ്ങളെ തുല്യമായിരിക്കുക എന്ന് പറയുന്ന സാധനയാണ്, ഉപായങ്ങളാണ്, മനസ്സിനെ പാകപ്പെടുത്തുന്നതിന്റെ ഉപായങ്ങൾ. അതൊക്കെ നല്ലതാണ്. അടിച്ചാൽ നോക്കാതിരുന്നാൽ നല്ലതാണ്. അപമാനിച്ചാൽ അപമാനം അനുഭവിക്കാതിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? അതെല്ലാം സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നതിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് ഉള്ള കാര്യങ്ങളാണ്. ശിശുവിനെ പോലെ മനസ്സ് നിർമ്മലമായിരിക്കണമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ കാമാതി വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക, അത് നല്ലതാണ്. എന്തുകൊണ്ട്? അത് സാധന മാർഗത്തിൽ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാധനാദൃഷ്ടിയിൽ അതൊക്കെ നല്ലതാണ്. ശിശുവിൽ മൂഢതയുണ്ട്, അതേസമയം നിഷ്കളങ്കതയുണ്ട്. അത് അങ്ങനെയുള്ള വികാരങ്ങൾക്ക് ആ മനസ്സ് അടിമപ്പെടുന്നില്ലല്ലോ. അത് നല്ലതാണ്. അതുപോലെ മനസ്സായിരിക്കുക. അല്ലാതെ വിശേഷജ്ഞാനമില്ലാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് സാറിന് പറയും, ശിശുവിനെ പോലെ ഹൃദയം നിർമ്മലമായിരിക്കുക. ഒരംശത്തിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ജ്ഞാനാത് മുക്തി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സാധനാഭാഗങ്ങളല്ല കാണിക്കുന്നത്. ഇവിടെ എന്താണോ പരമാർത്ഥമായി ബോധിക്കുന്നത് അതിനെ പരമാർത്ഥമായി ഗ്രഹിക്കുക. അത് വാക്കിനതീതമാണെന്നാണെങ്കിൽ അങ്ങനെ, മനസ്സിനതീതമാണെങ്കിൽ അങ്ങനെ, അല്ലാതെ സച്ചിദാനന്ദമാണെന്നാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണ് അങ്ങനെ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ ആ തത്വജ്ഞാനത്തിൽ അന്നുവരെ താൻ ധരിച്ചിരുന്ന എല്ലാ മൂർഖതകളും എല്ലാ അവിവേകവും ബാധിക്കുന്നു, അസത്യമാണെന്ന് ബോധിക്കുന്നു. ഇതാണ് തത്വജ്ഞാനത്തിൽ സംഭവിക്കുന്നത്. ഇതിനപ്പുറമൊന്നും സംഭവിക്കുന്നുമില്ല. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് തത്വജ്ഞാനത്തിന്റെ മാർഗമല്ല. അത് യോഗത്തിന്റെയും സിദ്ധികളുടെയും ഒക്കെ മാർഗമാണ്. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ മുക്തി എന്താണ്? തന്റെ സ്വരൂപം മുക്തമാണെന്നറിയുന്നു. തന്റെ സ്വരൂപത്തിൽ എന്തിൽ നിന്ന് മുക്തമായിരിക്കുന്നു? ജനന മരണ രൂപത്തിലുള്ള സംസാരത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നു. അത് താൻ ജ്ഞാനം കൊണ്ട് നേടിയെടുത്തതല്ല, പിന്നെയോ അത് സ്വരൂപം തന്നെയാണ്. ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും ഈ ജ്ഞാനമുള്ളപ്പോഴും ഭാവിയിലും കാലദേശാതീതമായി താൻ മുക്തസ്വരൂപനാണ് എന്നുള്ള ബോധം. എന്തായതുകൊണ്ട് പ്രയോജനം? ഇങ്ങനൊരു ബോധം ഉണ്ടായിട്ടും വീണ്ടും തല്ലിയിട്ട് വേദനയുണ്ട്, സുഖവും ദുഃഖവും മനസ്സിൽ വരുന്നുണ്ട്, ഈ പറയുന്ന വലിയ ആനന്ദം വരുന്നില്ല, പിന്നെന്തായതുകൊണ്ട് പ്രയോജനം? ഇതിന്റെ പ്രയോജനം മറ്റൊന്നുമില്ല, മുക്തി തന്നെയാണ്. സ്വയം താൻ മുക്തസ്വരൂപനാണെന്നറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ സംസാരം നിലനിൽക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ജ്ഞാനാത്മുക്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരീരബുദ്ധി, സുഖദുഃഖാദി അനുഭവങ്ങൾ, മാനാപമാനങ്ങൾ, കാമക്രോധാദികളെല്ലാം എന്താണ്? അതെല്ലാം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. ഇതാണ് ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത്. ശരി. അപ്പൊ പറയുന്നു ഈ ബോധം കൊണ്ട് ഞാൻ തൃപ്തനാകുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തൃപ്തി നൽകാൻ വേണ്ടിയിട്ടല്ല ഇത്. തൃപ്തി ഏതെങ്കിലും നാം ആഗ്രഹിക്കുന്ന എപ്പോഴും വിഷയങ്ങളിൽ നിന്നാണ്, വിഷയാനുഭവങ്ങളിൽ നിന്നാണ്. അന്നപാനാദികളിൽ തൃപ്തി, മറ്റ് വിഷയാനുഭവങ്ങളിൽ തൃപ്തി, അതെന്ന് പറയുന്നത് ചിത്തത്തിന്റെ ഒരു തുച്ഛമായ വികാരമാണ് തൃപ്തി എന്ന് പറയുന്നത്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ സംസാരത്തിന്റെ ബാധ, അത് അസത്യമാണെന്നുള്ള ബോധ്യം, സത്യം എന്താണെന്നുള്ള ബോധ്യത്തിൽ അസത്യം എന്താണെന്ന് ബോധിക്കുന്നു. അതിനു മാത്രമേ പറയാൻ പറ്റൂ ജ്ഞാനാത്മുക്തി എന്ന് പറയാൻ കഴിയൂ. താൻ മുക്തനാണ്, തന്നെ സംസാരം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല ഈ ബോധം. അത് ഈ കാര്യം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ താൻ എന്തെങ്കിലും ന്യൂനത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ ജ്ഞാനം അപൂർണമായത് കൊണ്ടാണെന്ന് വെച്ചാൽ ആ ജ്ഞാനത്തെ സംബന്ധിച്ച് അജ്ഞാനാദി ദോഷങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അല്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ബ്രഹ്മവിദാപ്നോതി പരമിതി യസ്യ ജ്ഞാനാത്മുക്തി ഉക്ത. ബ്രഹ്മവിദാപ്നോതി പരം എന്നിങ്ങനെ ഇവിടെ ജ്ഞാനം കൊണ്ടുള്ള മുക്തി പറഞ്ഞു, അവനെ സംബന്ധിച്ചായി പറയുന്നു. ഉപാസനയിലൂടെയുള്ള മുക്തിയല്ല, ധ്യാനത്തിലൂടെ ഏതെങ്കിലും മനസ്സ് ഏതെങ്കിലും ഒരു അവസ്ഥയെ പ്രാപിക്കുന്നതോ അല്ലെങ്കിൽ ധ്യേയമായ ഒരു വസ്തുവിന്റെ പ്രത്യക്ഷ ജ്ഞാനമോ സാക്ഷാത്കാരം അതൊന്നുമല്ല. ഇവിടെ ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനം കൊണ്ടുള്ള മുക്തിയാണ്. ഏത് സത്യം ജ്ഞാനവിധി മന്ത്രോക്തം ബ്രഹ്മ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നിങ്ങനെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മത്തെ തന്നെ തത് അത്രയോ പുച്ഛവാക്യ ഗീതി ബ്രഹ്മപദസംയോഗ. അതിവിടെ ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിലൂടെ അതിനെ വെളിപ്പെടുത്തുകയാണ്. ആനന്ദമയമാക്കി, ആനന്ദമയം എന്ന് കാണുന്നത് കൊണ്ട് ആനന്ദത്തിലേക്ക് മനസ്സ് പോയിട്ട് കാര്യമില്ല. ആനന്ദ പ്രാചുര്യം എന്നാണല്ലോ പറഞ്ഞത്, പ്രചുരമായ ആനന്ദം. അതല്ല ഇവിടെ, അത് സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് ആനന്ദമാണ്. വിജ്ഞാനം ആനന്ദം എന്ന് പറയുന്നിടത്ത് ആനന്ദമാണ്. അതിനാണ് ഇവിടെ സൂചിപ്പിച്ചത് സത്യം ജ്ഞാനം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്, ബോധിക്കേണ്ടത് എന്നർത്ഥം. വീണ്ടും അടുത്ത് വരുന്നു, നൈതര അനുപത്തേഹേ നൈതര. ഇവിടെ ആനന്ദമയനല്ല ഗ്രഹിക്കേണ്ടത്, ഉപാസ്യമായ ഒന്നിനല്ല ഗ്രഹിക്കേണ്ടത്, ധ്യാനിക്കേണ്ട ഒന്നിനല്ല ഗ്രഹിക്കേണ്ടത്. ധ്യാനമെല്ലാം തത്വജ്ഞാനത്തിന് മുമ്പാണ്. ഇവിടെ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്, ധ്യാനത്തെയും മറ്റും നിഷേധിക്കണം. അതിനൊന്നും നിഷേധിക്കല്ല, അതല്ല ഇവിടെ ജ്ഞാനത്തിന് മുമ്പ്, ജ്ഞാനത്തിന് ശേഷമില്ല അതൊന്നും. ജ്ഞാനത്തിന് മുമ്പ് ധ്യാനം കർത്തവ്യമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്. കൂടിയേ തീരൂ, ചെയ്തേ തീരൂ. അത് കർത്തവ്യ കർമ്മമാണ്. ജ്ഞാനത്തിലാണെങ്കിലോ കർത്തവ്യത്തിന്റെ സ്ഥാനത്ത് കൃതകൃത്യതയാണ്. അവിടെ പിന്നെ എന്താ കർത്തവ്യമായി ശേഷിക്കുന്ന? ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കൃതകൃത്യത എന്ന് പറയുന്നു. പിന്നെ എന്ത് ഉപാസനങ്ങൾ പിന്നെ കർത്തവ്യമായി വരും? അതൊരിക്കലും വരത്തില്ല. അതുകൊണ്ടിവിടെ പറയുന്നത് ആനന്ദമയനല്ല, ധ്യാനത്തിന് വിഷയമായിരിക്കുന്ന ആനന്ദമയനല്ല ഇവിടെ ബോധിപ്പിക്കുന്നത്. തത്വജ്ഞാനത്തിന്റെ പ്രകടനമാണ്. ഉപാസന വേണ്ടെടുത്ത് അതിനെ കുറിച്ച് പറയും. ഇനി ഒരാൾക്ക് ആനന്ദമയനെ ഉപാസിക്കണമെങ്കിൽ ആകാം, പക്ഷെ അവിടെ തെറ്റിദ്ധാരണ പാടില്ല. എന്താണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനമാണ് ജ്ഞാനം എന്ന് ധരിക്കരുത്, അങ്ങനെ ധരിക്കാൻ പാടില്ല. പരിശോധിക്കുമ്പോൾ അത് ധരിക്കുന്നില്ല. പക്ഷെ ധ്യാനം കൊണ്ട് ജ്ഞാനം അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ പറയുന്നു, ധ്യാനം കൊണ്ട് ജ്ഞാനം അതാ പറയുന്നു. അറിയേണ്ട കാര്യം എന്ത് ധ്യാനം, എന്തിന്റെ ധ്യാനം കൊണ്ടാണ് നിങ്ങൾ ജ്ഞാനത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്? പറയും ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്. അത് ശരി. അപ്പൊ ബ്രഹ്മത്തിന്റെ ധ്യാനം എന്താ? ബ്രഹ്മം പറയുന്നു ആനന്ദമയനായ ബ്രഹ്മം. ആ അത് ശരി. ആനന്ദമയനായ ബ്രഹ്മമാണെങ്കിൽ ആനന്ദമയനെ ധ്യാനിക്കാം, ഉപാസിക്കാം. അതിന്റെ ഫലമായി എന്തുണ്ടാവും? ആനന്ദപ്രാപ്തി ഉണ്ടാകും. ഇവിടെ ആനന്ദപ്രാപ്തിയെ കുറിച്ചല്ല പറയുന്നു, ഇവിടെ പറയുന്നത് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചാണ്. അതെന്ത് ബ്രഹ്മമാ? ധ്യാനിക്കാൻ കഴിയാത്തതായ ബ്രഹ്മം, വാക്കിനും മനസ്സിനും വിഷയമാക്കാൻ കഴിയാത്തതായ ബ്രഹ്മം. അതിന് പിന്നെ എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? പിന്നെ എന്തിനു കഴിയും? അത് വാക്കിനും മനസ്സിനും വിഷയമല്ല എന്നറിയാൻ കഴിയും. അത് വാക്കിന്റെ വാക്കും മനസ്സിന്റെ മനസ്സുമാണെന്നറിയാൻ കഴിയും. ആ ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നു. അപ്പൊ അവിടെ അങ്ങനെ ഉപദേശിക്കുമ്പോൾ ശരി, ഞാൻ മനസ്സിലാക്കി അത് ധ്യാനിക്കാൻ കഴിയാത്തതാണ്, വാക്കിന്റെ വിഷയമല്ല മനസ്സിന്റെ വിഷയമല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കിയെങ്കിൽ പിന്നീട് കർത്തവ്യമായി ധ്യാനം ശേഷിക്കുന്നില്ല. കാരണം അവിടെ തത്വം നിരുപാധികമാണ്, അതിന് നിരുപാധികമെന്ന് ഇങ്ങനെ ബോധിച്ചു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായി ബോധിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ ധ്യാന കർമ്മം അതവിടെ ശേഷിക്കുന്നില്ല. പിന്നെ എങ്ങനെ ധ്യാനിക്കും? ഒരു ഭാഗത്തിൽ ധ്യാനത്തെ അംഗീകരിക്കുകയും മറ്റൊരു ഭാഗത്തിൽ ധ്യാനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. സഗുണ ഉപാസന എന്നുള്ള നിലയ്ക്ക് ധ്യാനം ആവശ്യമാണെന്ന് പറയുന്നു. നിർഗുണ തത്വജ്ഞാനം എന്നുള്ള നിലയ്ക്ക് അവിടെ അവൻ കർത്തവ്യരഹിതനാണ്, ധ്യാനവും അവിടെ കർത്തവ്യമായി ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്, ആ നിരുപാധികമായ സ്വരൂപത്തെ ധരിക്കണം. അതാണ് പറയുന്നത് ഇത്തരഹ ആനന്ദമയോ ജീവോ അത്രണ പ്രതിപാദ്യ. ആനന്ദമയനായ ജീവനെയല്ല ഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരനെയല്ല ഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആനന്ദമായ കോശത്തെയല്ല ഗ്രഹിക്കുന്നത്. സർവസൃഷ്ടിത്വാദ്യ അനുപത്തി. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണോ, സർവസൃഷ്ടിക്കും ഹേതുവായിരിക്കുന്നവൻ. സർവസൃഷ്ടിക്ക് ഹേതുവായിരിക്കുന്നത് ഈശ്വരനല്ലേ? ഈശ്വരനെ സൃഷ്ടിക്കുന്നത്, അതായത് ആദ്യം സൃഷ്ടിയെ ഇവിടെ അനുഭവിക്കുന്നുള്ളൂ, സൃഷ്ടി അംഗീകരിക്കുന്നുള്ളൂ. സൃഷ്ടി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്രഷ്ടാവ് ആവശ്യമാണ്. വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന നിർഗുണ തത്വത്തിന് സൃഷ്ടികർമ്മവും സാധ്യമല്ല. പക്ഷെ സൃഷ്ടി നമുക്ക് അനുഭവമാണല്ലോ. അനുഭവമായതുകൊണ്ട് അതിൻ്റെ ഒരു കാരണത്തെ സ്വീകരിക്കുന്ന എന്താണോ, മായ ഉപാധികനായിരിക്കുന്ന ധ്യേയമായിരിക്കുന്ന ഈശ്വരൻ, ധ്യാനിക്കേണ്ട ഈശ്വരനാണ് സൃഷ്ടിയെ നടത്തുന്നു. ഇതെല്ലാം സൃഷ്ടിയെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ചിന്തയിൽ നിന്നുകൊണ്ടാണ്. സൃഷ്ടി എന്ന് പറയുന്ന പരമാർത്ഥമായിട്ട് ഒന്നുണ്ട്. അപ്പൊ അങ്ങനെ പരമാർത്ഥമായ സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവ് വേണം. ആ സൃഷ്ടികർത്താവ് പരമാർത്ഥമായി ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പരമാർത്ഥത്തിലൊരു ബന്ധനമുണ്ട്. ആ ബന്ധനമുള്ളതുകൊണ്ട് എനിക്ക് പരമാർത്ഥത്തിലൊരു മോക്ഷത്തെ പ്രാപിക്കുന്ന ഈ സങ്കല്പങ്ങളിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഈ സൃഷ്ടി ആകമേ എന്താണ്, അത് അസത്യമാണെന്ന് ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണോ ഈ സൃഷ്ടി സങ്കല്പങ്ങളെല്ലാം നടക്കുന്നത്, എവിടെയാണോ സൃഷ്ടി പ്രതീതി നിലനിൽക്കുന്നത്, ആ തത്വമാണ് പരമാർത്ഥ തത്വമാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നിഷേധിക്കാൻ വയ്യല്ലോ. അനുഭവം സത്യമാണോ സത്യമല്ലേ, അത് രണ്ടാമത്. പക്ഷെ അനുഭവമുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഒരു അദ്വൈതിക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. ഒരു അദ്വൈതിക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്താണ് ഞാൻ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ കടന്നു പോകുന്നു. ഇവിടെയെല്ലാം എന്താണ് ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളുടെ അനുഭവമുണ്ട്, അനുഭവശൂന്യമായ അവസ്ഥയുണ്ട്. ഇതാർക്കും നിഷേധിക്കാൻ വയ്യ. അങ്ങനെ അത് നിഷേധിക്കുന്നില്ല, സൃഷ്ടിയെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നു ഈ അനുഭവങ്ങൾ എന്താണ് പരമാർത്ഥത്തിലും നിലനിൽക്കുന്നതല്ല. പിന്നെ തത്വത്തിൽ കേവലം പ്രതീതമാകുന്നതാണ്. അപ്പോൾ അദ്വൈത ബോധത്തിൽ എന്താണ് സൃഷ്ടി എന്ന് പറയുന്നത്? തത്വത്തില് സത്യത്വം ഇല്ലാത്ത അതാണ് കേവല പ്രതീതി എന്ന് പറയുന്നത്. കേവലമായ പ്രതീതിയാണ് അർത്ഥത്തിൽ പറയുകയാണ്. അപ്പോൾ ആ കേവല പ്രതീതിയിലൂടെ ഒരുവൻ എന്താ ഗ്രഹിക്കുന്നത്? തത്വത്തെ. സർപ്പത്തിലൂടെ ഗ്രഹിക്കുന്ന എന്തിനെ? രജ്ജുവിനെ. മരുമരീചികയിലെ ജലത്തിലൂടെ അവൻ എന്തിനാ ഗ്രഹിക്കുന്നത്? മരുഭൂമിയെ, അല്ല ജലത്തെ അല്ല. അപ്പൊ പ്രതീതിയിലൂടെ അവൻ ഗ്രഹിക്കുന്നത് തത്വത്തെയാണ്. അങ്ങനെയുള്ള ഒരു തത്വത്തെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സഗുണമായ രൂപത്തെ അല്ല. അതിനെന്നാ ഇതര അനുഭവത്തെ സഗുണഭാവങ്ങളൊന്നുമല്ല, ജീവനോ ഈശ്വരനോ കോശമോ ഒന്നുമല്ല. ഇവിടെ മുഖ്യമായി നമ്മളെ ബോധിപ്പിക്കാൻ ശ്രുതി ആഗ്രഹിക്കുന്നത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന അടുത്ത ബ്രഹ്മശബ്ദത്തിലൂടെ പരമാർത്ഥ തത്വത്തെയാണ് അതിനെ ബോധിക്കുക. അടുത്ത് പറയുന്നു ഭേദവ്യപദേശാശ്ച അയം ആനന്ദമയ ബ്രഹ്മരസം ലബ്ധ ആനന്ദീഭവതീരി ഭേദോക്തേശ്ച തസ്യ അപ്രതിപാദ്യതേ. കാരണം ഭേദവ്യപദേശ അവിടെ എന്തു പറയുന്നു? ഭേദത്തെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? അയം ആനന്ദമയ ബ്രഹ്മരസം ലബ്ധ ആനന്ദീ ഭവതി, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആനന്ദമയ വാക്യത്തിന് ഈ ആനന്ദമയനായിരിക്കുന്ന ജീവൻ ആനന്ദരസത്തെ പ്രാപിച്ചിട്ട്, ബ്രഹ്മരസം അതാണ് ആനന്ദം, അതിനെ പ്രാപിച്ചിട്ട് അവൻ ആനന്ദം ഉള്ളവനായിത്തീരുന്നു. അവൻ ആനന്ദനായിരുന്നവൻ ആനന്ദത്തെ പ്രാപിക്കുന്നതാണ് ആനന്ദീ ഭവതി. മുമ്പ് ആനന്ദം ഇല്ലാതിരുന്നവൻ പിന്നീട് ധ്യാനത്തിന് ശേഷം ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഭേദോക്തേഹേന്ന് ഭേദത്തെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആനന്ദത്തെ കുറിച്ച് പറയുന്നു, എവിടെ ആനന്ദ അനുഭവത്തെ കുറിച്ച് പറയുന്നു, അവിടെ ഭേദമുണ്ട്. എന്നുവെച്ചാൽ അത് അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമാണ്, തത്വജ്ഞാനത്തിന് ഹാനികരമായ കാര്യമാണ് ആ പറയുന്നത്. ഭേദത്തെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭേദത്തെ നിർദ്ദേശിക്കുന്നത് കൊണ്ട് അവിടെ ആനന്ദമയനെ അല്ല തത്വമായി എടുക്കേണ്ടത്. ആനന്ദമയ വാക്യത്തിലൂടെ തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയാം ലാക്ഷണികമായി. ഇവിടെ നിഷേധിക്കുന്ന എന്താണ്? ആനന്ദമയനാണ് തത്വം എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. ജീവൻ ധ്യാനിക്കുമ്പോൾ അവന് ബ്രഹ്മരസത്തെ, ആനന്ദമാകുന്ന രസത്തെ നൽകുന്നതായ ആനന്ദമോഹൻ അതല്ല, തത്വത്തെ അങ്ങനെ കാണിക്കുകയല്ല. തത്വത്തെ ആനന്ദം നൽകുന്നവനായോ ആനന്ദമയനായോ അല്ല നിർദ്ദേശിക്കുന്നു. തത്വത്തെ എങ്ങനെ നിർദ്ദേശിക്കുന്നു? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ബ്രഹ്മമായി നിരുപാധികനായി നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടിയല്ല, മറിച്ചോ തത്വജ്ഞാനത്തിന് വേണ്ടിയാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, എന്താണ് പൂർവപക്ഷേ സഗുണ ഉപാസ്തി. അപ്പോൾ ഈ ഉപാസനയെക്കുറിച്ച് പറയുന്നതെല്ലാം അദ്വൈതത്തിന്റെ പൂർവപക്ഷമാണ് എന്ന് മനസ്സിലാക്കും. അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമില്ല, അത് വേറൊന്നു. അത് ആവശ്യമുള്ളവർക്ക് അത് വേണ്ടതാണ്. സിദ്ധാന്തത്തിലോ അങ്ങനെ പറഞ്ഞ് സിദ്ധാന്തേ നിർഗുണ പ്രമിതി. സിദ്ധാന്തത്തിൽ എന്താണ്? തത്വഗ്രഹണമാണ്, ഉപാസനയല്ല എന്നർത്ഥം. അപ്പോൾ തത്വഗ്രഹണമാണ് എന്ന് ഗ്രഹിക്കുന്ന ഒരുവന് സംശയാദി ദോഷങ്ങൾ കൂടാതെ ഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഉപാസന എന്ന് പറയുന്നത് കർത്തവ്യമായി ശേഷിക്കുന്നില്ല, ഒന്നും തന്നെ. തസ്യ കാര്യം ന വിദ്യതേ, അവന് കർത്തവ്യം അവശേഷിക്കുന്നില്ല, അവൻ കൃതകൃത്യനായിരിക്കുന്നു. കർത്തവ്യശേഷം ഇല്ലാത്തതുകൊണ്ടാണ് അവനെ പറയുന്നത് അവൻ മുക്തനായിരിക്കുന്നു. മുഖ്യമായും എന്തിൽ നിന്നുള്ള മുക്തിയാണ്? നമ്മൾ സാധാരണ പറയും സംസാര നിവൃത്തിയാണ്, സുഖദുഃഖാദികളിൽ നിന്നുള്ള മുക്തിയാണ് എന്നെല്ലാം പറയും. ഇവിടെ എന്തിൽ നിന്നുള്ള മുക്തിയാണ്? കർത്തവ്യത്തിൽ നിന്നുള്ള മുക്തി. എന്തുകൊണ്ട്? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്തവ്യമാണ് സംസാരത്തിന് കാരണമായിരിക്കുന്നു, ജനന മരണങ്ങളിൽ നിന്ന് കാരണമായിരിക്കുന്നു. കർത്തവ്യം എന്ത് ചെയ്യുന്നു? കർമ്മം, തുടർന്ന് കർമ്മഫലം, ഇതിനെല്ലാം ഉണ്ടാക്കുന്നു, അവനെ ബന്ധിക്കുന്നു. അപ്പോൾ മുക്തി എന്ന് പറയുന്നത്, തത്വജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത് കർത്തവ്യമുക്തിയാണ്, എന്നുവെച്ചാൽ കർത്തവ്യത്തിൽ നിന്നുള്ള മുക്തിയാണ്. അത് എങ്ങനെ സാധിക്കുന്നു? തന്റെ സ്വരൂപം കർത്തൃത്വശൂന്യമാണ്, അതുകൊണ്ട് തന്നെ താൻ കർത്തവ്യത്തോടുകൂടിയവനല്ല. ഇതാണ് വേറൊരു ഭാഷയിൽ പറയുന്നത്, താൻ കർത്താവുമല്ല ഭോക്താവുമല്ല എന്ന് പറയും. അതിനെ തന്നെ പറയുന്നു കൃതകൃത്യത എന്ന് പറയുന്നു. പല ശബ്ദങ്ങളിൽ ഒരേ തത്വത്തെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആയിരം ശബ്ദങ്ങൾ ഉപയോഗിച്ചാലും അത് അവന് വെളിപ്പെടുന്നില്ല. അത് മറ്റൊരു വൈഷമ്യം. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താണ് ഉപാസനയാണ് മാർഗം, ധ്യാനമാണ് മാർഗം. വെളിപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് അപ്രതിപാദ്യതയെ ചെയ്യരുത്. അതുകൊണ്ടുകൂടെ ആനന്ദമയനല്ല. അതിന്റെ പ്രധാനമായ വ്യത്യാസം അതാണ്. ഇവിടെ പരമാർത്ഥമായി ബോധിപ്പിക്കുന്നത് ആനന്ദമയനെ അല്ല, ഒന്ന് മനസ്സിലാക്കേണ്ട. മറ്റൊന്ന്, ആനന്ദമയൻ എന്ന് നിർദ്ദേശിക്കുന്നത് അതിലൂടെ, ആ നിർദ്ദേശത്തിലൂടെ ഒരുവന് വേണമെങ്കിൽ പരമാർത്ഥത്തെ ബോധിക്കാം ലാക്ഷണികമായി. ഈ രണ്ടർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കണം. മറിച്ച് ആനന്ദമയൻ എന്നുള്ള ഒരു ഭാവനയാണ് വരികയാണെങ്കിൽ അത് കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ഉപാസന അംഗീകരിക്കുന്നു, എപ്പോഴും മനസ്സിലിരിക്കുന്നു. വേറൊരു തരത്തിൽ ഉപാസനയെ നിഷേധിക്കുന്നു. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രഹ്മസൂത്രം എന്താണെന്ന് മനസ്സിലാക്കണം. അദ്വൈതം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ തുടങ്ങിയത് ബ്രഹ്മസൂത്രത്തിലാണ്. അന്ന് എന്നോട് ചിലരാവശ്യപ്പെട്ട് ഞങ്ങൾക്ക് വേറെ എല്ലാം തികഞ്ഞിരിക്കുകയാണ്, ഇനി ബ്രഹ്മസൂത്രത്തിന്റെ ഒരു കുറവുണ്ട്, ബാക്കിയെല്ലാം ഏകദേശം ശരി. ഞാനും വിചാരിച്ചു എന്റെ ഒരു ഭാഗ്യം എല്ലാം തികഞ്ഞവരെ ബ്രഹ്മസൂത്രം കൂടെ ഒന്ന് ബോധിപ്പിക്കാം. യോഗ്യരായവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഭാഗ്യം വേണ്ട. അങ്ങനെ ബ്രഹ്മസൂത്രം തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ മുമ്പ് പറയാണ്, ഐഗിരി നന്ദിനി ഒന്ന് വ്യാഖ്യാനിച്ച് കേട്ടാക്കോളാം. എന്താ ബ്രഹ്മസൂത്രം മതിയായി? ഇത് കഥയല്ല, സത്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർത്തോർത്തിച്ചിരിക്കുകയാണ്. എന്താണ് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ? എന്തോ ഒരു സൂത്രമാണ് എന്നുള്ള ഭാവനയിലാണ് തുടങ്ങിയത്. മുമ്പോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതിലും ഭേദം ഐഗിരി നന്ദിനിയാണ്. ഇനി അടുത്തു വരുന്ന സൂത്രം ഭേദവ്യപദേശാച്ച. ഇതെല്ലാം ഇതിന്റെ വ്യാഖ്യാനത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ അടുത്തു വരുന്നത് കാമാച്ചന അനുമാനാപേക്ഷ. എട്ട് സൂത്രമാണെന്ന് തോന്നുന്നു മൊത്തം. അതാണ് ആനന്ദമയോ ബ്രഹ്മ തൈത്തിരീക പഞ്ചമ സ്ഥാനസ്ഥത്വ ഭൃഗുവല്ലീസ്ത ആനന്ദവത് ഇത്യാസംഖ്യ കാമ്യതേ ഇതി കാമ ആനന്ദ തസ്യ ഭൃഗുവല്യാം പഞ്ചമസ്യ ബ്രഹ്മത്വ ദൃഷ്ടേഹേ ആനന്ദമയസ്യാവി ബ്രഹ്മത്വ അനുമാനാപേക്ഷ നക്കാര്യ വികാരാർത്ഥ മയ വിരോധ. ആനന്ദം പറയുന്നു, കാമം എന്ന് പറയുന്നത് തന്നെയാണ് ആനന്ദം. കാമ്യതേ ഇതി കാമ, കാമിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന്റെ വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കാമമൊന്നും ആനന്ദമെന്നും പറഞ്ഞാൽ അർത്ഥവ്യത്യാസമുണ്ട്, ഒന്ന് തന്നെ. അതിലൂടെ പറയുന്നു കാമ്യതേരി കാമ ആനന്ദ, തത്വത്തിലൊരു വ്യത്യാസമുണ്ട്, രണ്ടും ഒന്ന് തന്നെ. അതിന് ഭൃഗുവല്ലിയില് ആനന്ദത്തെ ബ്രഹ്മമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാഥ്. അവിടെ പറയുന്നുണ്ടല്ലോ ആനന്ദ ദൈവ ഖല്യമാനി ഭൂതാനി ജായന്തി. അങ്ങനെ പറഞ്ഞിരിക്കുന്നോണ്ട് ആനന്ദമയോ എന്ന് പറഞ്ഞിടത്തും ആനന്ദത്തെ ഗ്രഹിക്കണം എന്ന് ധരിക്കാൻ പാടില്ല. കാരണം സാധാരണ ആനന്ദവും കാമവും ഒന്നായതുകൊണ്ട് വാസ്തവത്തിൽ അവിടെ എന്താണ് ആനന്ദോ ബ്രഹ്മേദി വ്യജാനാഥ് എന്ന് പറയുന്നിടത്ത് കാമ്യമായിരിക്കുന്ന ആനന്ദത്തെ അല്ല പറയുന്നത്. പക്ഷെ ആനന്ദ ശബ്ദം അവിടെ വന്നു. ആനന്ദ ശബ്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ കാമ്യമായിരിക്കുന്ന ആനന്ദമല്ലാതെ ആണ് ഇവിടെ പറയാൻ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. കാരണം ആനന്ദത്തെ സാറിന് പറയാനുണ്ടോ, സർവ സംസാര നിവൃത്തി ആനന്ദപ്രാപ്തി എന്ന് പറയും. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒന്നാണ്, അതാണ് ഇവിടെ പറയുന്നത്. പ്രാപ്യമായിരിക്കുന്ന ആനന്ദം എന്ന് പറയുമ്പോൾ കാര്യം ശരിയാണ്, നമ്മൾ ആനന്ദത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഏറ്റവും വലിയ ആനന്ദമായിരുന്ന നല്ലതെന്ന് വിചാരിക്കുന്നു. അതിന് ബ്രഹ്മം തന്നെയാണെങ്കിൽ ബ്രഹ്മം നിർമ്മ ഏറ്റവും വലുത്, അത് ശ്രേഷ്ഠമാണെന്നെല്ലാം കരുതുന്നു. അതെല്ലാം പ്രാപ്യമായ ആനന്ദത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്, അവിടെയാണ് ഉപാസന നിലനിൽക്കുന്നത്. പക്ഷെ ആനന്ദോ ബ്രഹ്മേദി വ്യജാനാഥ് എന്ന് പറയുന്നിടത്ത് ആനന്ദ ശബ്ദം കൊണ്ട് ആ പ്രാപ്യമായ കാമത്തെ അല്ല ഉദ്ദേശിക്കുന്നു. അത്ര വലുതായാലും ശരി. അപ്പോൾ അവിടെ എന്തു പറയും? ആ ആനന്ദം എന്ന് പറയുന്നത് പരമാനന്ദം എന്ന് പറയും, നിരതിശയാനന്ദം എന്ന് പറയും. അപ്പോൾ നിരതിശയ ആനന്ദത്തിന്റെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താ? അപ്പോൾ വിചാരിക്കും അത് കാമിക്കുന്നതാണെങ്കിലേ പ്രാപിക്കാൻ പറ്റും. ഞാനൊരു സുഖത്തെ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ഒരു വിഷയത്തെ ആശ്രയിച്ചുള്ള സുഖത്തെ, അതെനിക്ക് പ്രാപിക്കാൻ കഴിയും, നേടാൻ കഴിയും. പ്രാപിക്കുക എന്ന് വെച്ചാൽ നേടുക, ആ വിഷയത്തിന്റെ ഉപഭോഗത്തിലൂടെ ആനന്ദത്തെ എനിക്ക് പ്രാപിക്കാൻ കഴിയും. അതിനീ ആനന്ദമെന്ന് തന്നെ പറയുന്നു. അത് കാമമെന്ന് പറഞ്ഞാലും ആനന്ദമെന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. ആ പ്രാപിക്കുന്നതിന്റെ ഒരു ഉപായമായിട്ടാണ്, ഭൗതികമായ ഉപായങ്ങളെ പോലെ തന്നെ മറ്റൊരു അലൗകികമായ ഉപായമാണ് ഉപാസന എന്ന് പറയുന്നു, ധ്യാനം എന്ന് പറയുന്നു. അതുകൊണ്ട് വലുതായ ഒരു ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ പരമാനന്ദ പ്രാപ്തി എന്ന് പറയുമ്പോൾ ആ പരമാനന്ദം എന്താണ്? നിരുദ്ദേശീയമായ ആനന്ദമാണ്. അത് എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിരുദ്ദേശീയ ആനന്ദം തന്റെ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് അത് നിത്യപ്രാപ്തമാണ്. അത് പ്രാപിക്കേണ്ട ഒന്നല്ല, താൻ സ്വയം താൻ തന്നെ അതായിരിക്കുക. അതിനെങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഏതെങ്കിലും ഉപായങ്ങളിലൂടെ പ്രാപിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് താൻ വേറെയല്ല, വേറെ ആയാലേ തനിക്ക് അതിനെ ധ്യാനിച്ച് പ്രാപിക്കാൻ പറ്റൂ. അതിനെ പ്രാപിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രാപ്തി എന്ന് പറയുന്നത് എന്താ? അത് തന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ അത് നിത്യാപ്തമാണ് എന്ന് പറയും. പിന്നെന്താ അത് പ്രാപിക്കുന്നു എന്ന് പറയുന്നത്? അത് വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്. എന്താണ്? അത് പ്രാപിച്ചിരിക്കുന്നില്ല, താൻ അതിനെ പ്രാപിച്ചിട്ടില്ല എന്നുള്ള ഒരു ഭ്രാന്തിയുണ്ട്. തനിക്ക് അപ്രാപ്യമായ ഒന്നാണെന്നുള്ള ആ ഭ്രാന്തിയെ മാറ്റുക. അതാണ് വിസ്മൃത കണ്ട ചാമരീക ന്യായം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ആദ്യം ചർച്ച ചെയ്തു. അപ്പൊ അവിടെ ഭ്രാന്തി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ? അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം കൊണ്ട്. മുഖത്തിരിക്കുന്ന കണ്ണാടി പുറത്ത് തിരയുന്നു, അവസാനം തിരിച്ചറിയുന്നു അതെന്റെ മുഖത്ത് തന്നെയുണ്ട്. അപ്പൊ എന്താണ്, നിത്യപ്രാപ്തമായിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുക, അതാണ് പരമാനന്ദ പ്രാപ്തി എന്ന് പറയുന്നത് അദ്വൈതത്തിൽ. പിന്നെ വേറെ കൂടി മനസ്സിലാക്കണം, ഈ അദ്വൈതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ഉപാസന. അതുകൊണ്ട് അദ്വൈത ബോധം ഉണ്ടാകില്ലെന്നേ പറയുന്നുള്ളൂ, ഉപാസന വേണ്ടെന്ന് പറയുന്നുണ്ട്. ഉപാസനയിലൂടെ ഒരാൾ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നുമില്ല. പക്ഷെ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണത്? അപ്രാപ്തമായതിന്റെ പ്രാപ്തിയല്ല, നിത്യാപ്തമാണ്. അങ്ങനെ അല്ല എന്നുള്ള ഭ്രാന്തിയുടെ നിരാകരണമാണ്. അത് മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു, തിരിച്ചറിഞ്ഞു, ഒരു തിരിച്ചറിവ് മാത്രമാണ്. അതിനെയാണ് അവിടെ പ്രാപ്തി എന്ന് പറയുന്നുള്ള ഉദ്ദേശിക്കുന്നത്, പ്രാപ്തമായതിന്റെ പ്രാപ്തി, അപ്രാപ്തമായതിന്റെ പ്രാപ്തി എന്ന്. അതുകൊണ്ട് ഇതാണിത്, കാമ്യമായ ആനന്ദമല്ല ഇത്. പ്രാപിക്കേണ്ടതായ കാമ്യനൊടുവ് പ്രാപിക്കേണ്ടത്, കാമിക്കേണ്ടത് അങ്ങനെയുള്ള ഒന്നല്ല. ഇതെന്താണ്? നിത്യ സ്വരൂപ ആനന്ദമാണ്. അതുകൊണ്ടിവിടെ ആനന്ദമയനിലൂടെ ആ പ്രാപ്യമായ ആനന്ദത്തെ അല്ല ഇവിടെ ബോധിപ്പിക്കുന്നത്, പക്ഷേ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്ന ബ്രഹ്മശബ്ദത്തിലൂടെ നിത്യാപ്തമായിരിക്കുന്ന ആനന്ദത്തെയാണ് ബോധിപ്പിക്കുന്നത്. അത് പ്രാപ്യമല്ല. ബ്രഹ്മദൃഷ്ടയിൽ ആനന്ദമേശ്യാവി ബ്രഹ്മത്വ അനുപാനാപേക്ഷ എന്ന കാര്യ വികാരാർത്ഥ മയൽ വിരോധ. അപ്പോ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന വികാരാർത്ഥത്തിലുള്ള മയലാണ് ബ്രഹ്മം എന്ന് പറയുന്നിടത്ത്. അങ്ങനെ യാതൊരു വികാരത്തിനെയും ബോധിപ്പിക്കുന്നില്ല, അത് നിത്യപ്രാപ്തമായിരിക്കുന്ന ആനന്ദത്തെയാണ് ബോധിപ്പിക്കുന്നത്. തസ്മിൻ അസ്മിൻ അസ്തിജ തദ്യോഗശാസ്തി എന്നുള്ളതാണ് അവസാനം വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ തന്നെ. അവിടെ ആനന്ദമയോ അഭ്യാസ വികാരശബ്ദ നേരി ചെയ്യുന്ന പ്രാചുര്യ അതെല്ലാം ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു, തദ്ഭേദ വിവദേശാസ്ത്ര സർവസ്യ വികാരജാതസ്യ സാനന്ദമയസ്യ കാരണത്വേന ബ്രഹ്മ വിവദിശ്യതേ. ആനന്ദമയനുൾപ്പെടെയുള്ളതിന്റെ കാരണമായിട്ടാണ് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്. ഇതം സർവം അസൃജത ഇതിദം കിഞ്ചൈതി, അതാണ് അവിടെ പറഞ്ഞത്. സർവത്തെയും സൃഷ്ടിച്ചു, ആനന്ദമയനും വരും. എന്നുവെച്ചാൽ കാരണം സദ്ബ്രഹ്മ സ്വവികാരസ്യ ആനന്ദമയസ്യ മുഖ്യാവർത്തിയ അവയവബദ്ധ്യതേ. അതുകൊണ്ട് ബ്രഹ്മം ആനന്ദമയന്റെ ഭാഗമല്ല, നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നതിനെ ഇതിനെല്ലാം അതീതമായിട്ട് തന്നെ ഗ്രഹിക്കണം, ഇതിന്റെ എല്ലാം സ്വരൂപമായി തന്നെ ഗ്രഹിക്കണം, പരമാർത്ഥ തത്വമായി ഗ്രഹിക്കണം. അതിന്റെ ഗുണങ്ങളൊന്നും ആരോപിച്ചല്ല മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഭാഷകാരം പറയുന്നു, അപരാണ്യപി സൂത്രാണി യഥാസംഭവം പുച്ഛവാക്യം നിർദ്ദിഷ്ട ശൈവ ബ്രഹ്മണോപവാദകാനി ദൃഷ്ടവ്യാനി. മറ്റ് സൂത്രങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വ്യാഖ്യാനിച്ചത് ആ സൂത്രങ്ങളുമെല്ലാം പുച്ഛവാക്യ നിർദ്ദിഷ്ടസ്യ ബ്രഹ്മണോപവാദകാനി ദൃഷ്ടവ്യാനി. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള ആ ബ്രഹ്മത്തെ ആണ് ഇവിടെ ബോധിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ മറ്റ് സൂത്രങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ചത്. എട്ട് സൂത്രങ്ങളും തത്വപരമായി വ്യാഖ്യാനിക്കണം. വിസ്തൃതമായി വ്യാഖ്യാനം ചെയ്തതിൽ ഭാഷകാരം കൂടുതൽ സമയം ചെലവാക്കിയത് കുറേ വർഷത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ അതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതാദ്യം തുടക്കത്തിലേ പറഞ്ഞു. അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താണ് തത്വം എന്നറിയാം. ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് സൂത്രത്തെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഭാഷകാരന്റെ ശൈലി. ഇത് സാറിന് ഒരു ആക്ഷേപമായിട്ടാണ് പറയുന്നത്. ഈ സൂത്രങ്ങളെല്ലാം താൻ ധരിച്ചിരിക്കുന്ന തത്വത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത് ഭാഷകാരനെ സംബന്ധിച്ച്. ഭാഷകാരോട് ആവശ്യപ്പെടുന്ന അത് തന്നെ, തത്വത്തെ ഗ്രഹിച്ചിട്ട് ആ തത്വത്തിനനുസരിച്ച് സൂത്രങ്ങൾ വ്യാഖ്യാനിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. താനത് ചെയ്തില്ല, നിങ്ങളത് ചെയ്തോളാൻ പറയുകയാണ്. ചോദിക്കുന്ന സൂത്രത്തിന്റെ ആവശ്യം എന്താ? തത്വത്തെ ഗ്രഹിച്ചിട്ട് സൂത്രത്തെ വ്യാഖ്യാനിക്കാൻ ഇവിടെ പറയുകയാണ്. അപരാണിപി സൂത്രാണി, ഇനിയുള്ള സൂത്രങ്ങളും യഥാസംഭവം പുച്ഛവാക്യ നിർദ്ദിഷ്ട ശിവ ബ്രഹ്മശിവ ഉപപാദകാനി ദൃഷ്ടഭവാനി, ബ്രഹ്മതത്വത്തെ നിർഗുണതത്വത്തെ ഉപപാദനം ചെയ്യുന്നു എന്നും മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഭാഷ്യകാരനും ചെയ്യുന്ന ഇത് തന്നെയാണ്. ആദ്യം ഒരു തത്വത്തെ തന്റെ ഉള്ളിൽ ഗ്രഹിച്ചിരിക്കുന്നു, ആഗ്രഹിച്ചിട്ട് ആ തത്വത്തിനനുസരിച്ച് സൂത്രങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, ശ്രുതിയെ സംബന്ധിച്ച് ഏതു തരത്തിൽ വിചാരം ചെയ്താലും ഈ തത്വത്തിൽ തന്നെയാണ് ആത്യന്തികമായി എത്തിച്ചേരുന്നത്. അപ്പോ തത്വത്തെ ഗ്രഹിച്ചാലല്ലേ സൂത്രത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും. തത്വത്തെ എങ്ങനെ ഗ്രഹിക്കും? അത് പറയുന്നു, തത്വത്തെ ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുക. തത്വത്തെ ശ്രുതിയിൽ നിന്ന് ഗ്രഹിച്ചിട്ട് ആ അതനുസരിച്ച് സൂത്രങ്ങൾ മനസ്സിലാക്കുക. ആ മാർഗം തന്നെയാണ് ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സർവത്ര എന്താണ് ശ്രുതിയെ പ്രമാണമായി ഉദ്ധരിക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് തന്നെയാണ്, ഈ ഞാൻ പറയുന്ന ആശയങ്ങളെല്ലാം ഞാൻ ശ്രുതിയിൽ നിന്ന് ഗ്രഹിച്ചതാണ്. പക്ഷേ ശ്രുതികളിൽ തന്നെ ഇതിന് വിരുദ്ധമെന്ന് തോന്നുന്ന വാക്യങ്ങളുണ്ട്. അതിനെല്ലാം വിശകലനം ചെയ്തിട്ട് ശ്രുതിയുടെ പരമതാല്പര്യം ഈ തത്വത്തിൽ തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ശ്രുതിയെ ശ്രവിച്ചവന് മാത്രമേ സൂത്രങ്ങളുടെ ആവശ്യമുള്ളൂ, അല്ലാതെ ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ പുതിയതായിട്ടൊരു തത്വം പഠിക്കുന്നില്ല. ബ്രഹ്മസൂത്രത്തിൽ നിന്ന് പ്രത്യേകിച്ചൊരു ജ്ഞാനവും ഇവിടെ ഉണ്ടാകുന്നില്ല. ജ്ഞാനം ശ്രുതിയിൽ നിന്ന് തന്നെ സംഭവിക്കണം, അതാണ് ഭാഷകാരൻ പറയുന്നത്.